ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 51. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ഥക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച. ജ്ഞാനസ്യ പരാനിഷ്ഠ ഉച്യതി കഥം കാര്യ ഇതി. ജ്ഞാനനിഷ്ഠ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ജ്ഞാനനിഷ്ഠയിന് രണ്ട് കാര്യങ്ങളുണ്ട്. ജ്ഞാനനിഷ്ഠ അത് അതിൻ്റെ സഹജമായ സ്ഥിതി, ജ്ഞാനത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ജ്ഞാനത്തിലുള്ള സ്ഥിതി, അത് ജ്ഞാനനിഷ്ഠ. പിന്നെ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള അഭ്യാസം, അത് ആ അഭ്യാസത്തിന്റെ സാർത്ഥകത എന്താണെന്ന് കഴിഞ്ഞ ചർച്ച ചെയ്തു. ആരോപണ നിവൃത്തി അതിനുവേണ്ടിയിട്ട് അഭ്യാസം ആവശ്യമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബുദ്ധ്യ അധ്യവസായാത്മികയ വിശുദ്ധയ മായാരഹിതയ യുക്ത സമ്പന്ന. ഇവിടെ അസാധകൻ എങ്ങനെയായിരിക്കണം? ആ നിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ടത് അഭ്യാസ ഏത് തരത്തിലായിരിക്കണം എന്ന് പറയുന്നു. ബുദ്ധി അധ്യവസായാത്മികയ, നിശ്ചയരൂപത്തിലുള്ള ബുദ്ധി കൊണ്ട്. ഇവിടെ ആത്മതത്വത്തെക്കുറിച്ചും ഈശ്വര തത്വത്തെക്കുറിച്ചും വളരെയധികം വിശദീകരിച്ചു. അധ്യവസായം നിശ്ചയം, ആ നിശ്ചയം എവിടെ? ഈ വിശദീകരിച്ച തത്വത്തിലുള്ള നിശ്ചയം, ഈശ്വര തത്വത്തെക്കുറിച്ചായാലും ആത്മതത്വത്തെക്കുറിച്ചായാലും. അത് മുഖ്യമായിട്ടും എങ്ങനെയാണ് പറഞ്ഞത്? ഇനി പറയുന്നത്, അഹമാത്മാകുടാകേശ സർവഭൂതാശേഷ്ഠിത, സർവഭൂതാശേഷ്ഠിതനായിരിക്കുന്നവനാണ് ഞാൻ. അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. സർവാന്തര്യാമിയായിരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയാണ് ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്നത്. അനന്യഭാവത്തിൽ ഈശ്വരനെ ചിന്തിക്കുക, അതിന് ആത്മചിന്തനം. അതാണ് ഇവിടെ മുഖ്യമായി നിർദ്ദേശിക്കുന്നത്. അതിൽ ഉറപ്പുള്ള മനസ്സ്, അതിന് അധ്യവസായാത്മികമായ ബുദ്ധി എന്ന് പറയുന്നു. അതിന് ബുദ്ധിക്ക് ഉറപ്പ് വരണമെങ്കിലോ ഇവിടെ മായ പാടില്ല. വിശുദ്ധയ മായാരഹിതയ, മായാരഹിതമായ ബുദ്ധിയായിരിക്കുന്നു. നിരപേക്ഷമായ ബുദ്ധി എന്നർത്ഥം. ഇവിടെ ധ്യാനത്തെക്കുറിച്ച് പറയുകയാണ്. ധ്യാനത്തിന് നിരപേക്ഷമായ നിരുപാധികമായ ബുദ്ധി കൊണ്ടേ പറ്റൂ. അതാണ് മായാരഹിതമായ ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവനെ പറ്റും. മായ എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ് എന്റെ അർത്ഥം. കാപട്യം, വഞ്ചന. ഇത് ബുദ്ധി ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് തന്നെ തന്നെ വഞ്ചിക്കും. ബുദ്ധി ബുദ്ധിയെ തന്നെ വഞ്ചിക്കും. അതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ അടുത്ത് പറയുന്നതും ആ 53-ാമത്തേൽ പറയും. ബുദ്ധിയുടെ ആ മായകൾ ഇതൊക്കെയാണ്: അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം. ഇതെല്ലാം ബുദ്ധിയിൽ വരുന്ന മായകളാണ്. അതില്ലാതിരിക്കണം. മായാരഹിതയ യുക്ത. അതെങ്ങനെ വരും? ധ്യാനിക്കുന്നവനെങ്ങനെയാ ബുദ്ധിയിൽ അത്തരം മായകൾ വരുന്നത്? ഇവിടെ അവൻ ആത്മധ്യാനമായിരിക്കില്ല അവൻ ചെയ്യുന്നു, ഈശ്വരധ്യാനമായിരിക്കില്ല അവൻ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ തരത്തിൽ സർവാന്തര്യാമിയായി ഈശ്വരനവൻ ധ്യാനിക്കത്തില്ല. ഇനി അങ്ങനെ ധ്യാനിച്ചാൽ തന്നെ മറ്റു പല ഉപാധികളെ ആശ്രയിക്കും. ആ ധ്യാനത്തിൽ ഇതെല്ലാം വന്നു പോകും. അഹങ്കാരം, ബലം, ദർപ്പം ഇതെല്ലാം വരും. അപ്പോൾ അത് മായയായി. ധ്യാനം എന്ന് പറയുന്നത് ഒരു ജീവന്റെ സ്വകാര്യതയാണ്. അതൊരു കേവലം വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. അത് നമ്മൾ എപ്പോഴെങ്കിലും മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ ധ്യാനിക്കണമെങ്കിലോ അത് മായയായി. ആരെ ബോധ്യപ്പെടുത്താൻ, ആരെ ബോധ്യപ്പെടുത്താനായാലും ശരി, ചിലപ്പോൾ ഗുരുവിനെ ബോധ്യപ്പെടുത്താനായിരിക്കും ധ്യാനിക്കുന്നത്. അങ്ങനെ ധ്യാനിക്കാറുണ്ടല്ലോ. മായ ഗുരു ഉപദേശിക്കുന്നത് എന്താണ്? ധ്യാനിക്കണം, ധ്യാനം നല്ലതാണ്. ഇവന് ധ്യാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം ഗുരു ഉപദേശിച്ചത് കൊണ്ട് നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ ധ്യാനിക്കുന്നതിനുള്ള ശേഷി, അതാണ് അടുത്ത് പറയുന്ന ധൃതി, അത് കാണത്തില്ല. അപ്പൊ പിന്നെ എന്താണ്? ധ്യാനിക്കുന്നത് പോലെ ഭാവിക്കേണ്ടി വരും. എല്ലാവരും ധ്യാനിക്കുന്നു, കൂട്ടത്തിൽ ധ്യാനിക്കും, കൂട്ടത്തിൽ പാടുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരും കേൾക്കത്തില്ലല്ലോ. എത്ര മോശം പാട്ടുകാരനായാലും കൂട്ടത്തിൽ പാടാം. അതുപോലെ കൂട്ടത്തിൽ ധ്യാനിക്കും. എല്ലാവർക്കും ഒപ്പം ഇരുന്നു കൊടുക്കാം എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്താണ്? ധൃതിയുടെ കുറവാണ്. മനസ്സിനതിനുള്ള ധൃതിയില്ലെങ്കിൽ ധ്യാനിക്കാനൊക്കത്തില്ല. ധ്യാനം നല്ലതാണെന്ന് അറിഞ്ഞാലും ശരി, ധ്യാനിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ശരി, ധ്യാനത്തിൽ മനസ്സിനെ നിർത്തുന്ന ആ ബുദ്ധിയുടെ തന്നെ ഒരു ശക്തി, ഒരു ശേഷി, അതാണ് ധൃതി എന്ന് പറയുന്നത്. അതില്ലാത്തവന് ധ്യാനിക്കാനൊക്കത്തില്ല. ഇവിടെ പറയുന്ന ആത്മധ്യാനത്തിന് സാധ്യമല്ല. അത് മായയാണ്. ശേഷിയില്ലാതെ ഒരുവൻ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് മായയാണ്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? മറ്റെന്തോ ഉപാധികളെ സ്വീകരിച്ചിട്ട് ധ്യാനിക്കുന്നു, മറ്റെന്തിനുമൊക്കെ വേണ്ടി ധ്യാനിക്കുന്നു. ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി വിചാരിക്കും, തന്നെ ഒരു സാധകനായി പരിഗണിക്കാൻ വേണ്ടി ധ്യാനിക്കും. അതുമല്ല, ധ്യാനം എന്നുള്ള രീതിയിൽ വെറുതെ മനസ്സിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കും. അതാണ് കൂടുതൽ സംഭവിക്കുന്നത്. മനസ്സിന് ധൃതിയില്ലെങ്കിൽ മനസ്സുമായിട്ടുള്ള യുദ്ധം, അതായിരിക്കും ധ്യാനം. ഇപ്പൊ ധ്യാനത്തിനുള്ള യോഗ്യത വന്നില്ല. ഇവിടെ പറയുന്നതിനൊരു ക്രമമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ തുടങ്ങുന്നത് ധ്യാനത്തിലാണ്, പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ, ഇവിടെ എന്തെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണോ, നൈഷ്ക്രമ്യ സിദ്ധിയെക്കുറിച്ച്, സിദ്ധിം പ്രാപ്തോ, ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അസക്ത ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു, വാനനുമ്പ് കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ കർമ്മത്തിലെ കർമ്മയോഗത്തിൽ അവൻ പ്രാപ്തനാകുക, അതാണ് അവൻ അസക്ത ബുദ്ധി വരിക. ആ കർമ്മത്തിൽ തന്നെ അവൻ നൈഷ്ക്രമ്യസിദ്ധി പ്രാപിക്കുക. അത് 49-ാമത്തെ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, രാമാനുജാചാര്യർ പറഞ്ഞു, ഇവിടെ ഈ പറയുന്നതെല്ലാം ധ്യാനനിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നൈഷ്കർമ്മ്യ സിദ്ധിയിലൂടെ ധ്യാന നിഷ്ഠയിലെത്തിച്ചേരുന്നു എന്നാണ്. അങ്ങനെ ബുദ്ധിയാ വിശുദ്ധയാ, ബുദ്ധി വിശുദ്ധയായിത്തീരുന്നു, അങ്ങനെ ധ്യാനത്തിലെത്തുന്നു എന്നാണ്. നമ്മൾ ബലാത്കാരമായി ചെയ്യുന്ന ഒരു അഭ്യാസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. കർമ്മത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണോ, കർമ്മത്തിൽ ചിത്തവിക്ഷേപത്തിനുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. മനസ്സ് നാനാ വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ധരിച്ചുകളയരുത്, കായികമായി ചെയ്യുന്ന പ്രവൃത്തികൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കർമ്മം. അങ്ങനെ ധരിച്ചുകളയരുത്. ശരീരത്തിന് ശേഷിയും കഴിവുമുള്ളവർ ശരീരം കൊണ്ട് പ്രവർത്തിക്കും, ബുദ്ധിക്ക് ശേഷിയുള്ളവർ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കും. രണ്ടും കർമ്മം തന്നെ, രണ്ടും കർമ്മയോഗം തന്നെ. പിന്നെ ശരീരം കൊണ്ട് പ്രവർത്തിച്ചാലേ കർമ്മയോഗമാകുമെന്നൊന്നുമില്ല. അപ്പോൾ ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയായാലും ബുദ്ധി കൊണ്ടുള്ള പ്രവൃത്തിയായാലും ഇവിടെ കർമ്മയോഗത്തിൽ എന്താ സംഭവിക്കുന്നത്? ചിത്തത്തിന് നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ചിത്തം നാനാ വിഷയരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അഭ്യാസം കൊണ്ട് ചിത്തത്തെ മെരുക്കിയെടുക്കുന്നു, അതാണ് കർമ്മയോഗത്തിൽ ചെയ്യുന്നു. അവിടെ ചിത്തശുദ്ധിയെ സമ്പാദിക്കുന്നു. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വിക്ഷേപത്തിൽ നിന്നുകൊണ്ട് തന്നെ, ചിത്തവിക്ഷേപത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിത്തത്തെ അവിടെ മെരുക്കുന്നു കർമ്മയോഗത്തിൽ. രാഗദ്വേഷങ്ങളെല്ലാം ദൂരീകരിക്കുന്നു. അതെല്ലാം അവിടെ ചെയ്യുന്നു. അതാണ് കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വരുന്നു എന്ന് പറയുന്നു. കർമ്മത്തിലുള്ള ആസക്തി, അനായാസത, അതെല്ലാം കൊണ്ട് തത്വബോധം, നൈഷ്കർമ്മ്യസിദ്ധി വരുന്നു. അങ്ങനെ ശുദ്ധനായ ഒരുവന് മാത്രമേ ഇവിടെ പറയുന്ന തരത്തിലുള്ള ധ്യാനം സാധ്യമാകും. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിയിലെ ശുദ്ധിയിലൂടെ ഒരുവൻ സ്വാഭാവികമായി എത്തിച്ചേരുന്ന ഒരു ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ മാത്രമേ ഇവിടെ പറയുന്ന ശബ്ദാദീൻ വിഷയാൻ സക്തു, ശബ്ദാദി വിഷയങ്ങളെ തിരിച്ചിട്ട് എന്നൊക്കെ പറയുന്നതിന് അർത്ഥം വരത്തുള്ളൂ. അല്ലാതെ ഒരാൾ ശബ്ദാദി വിഷയങ്ങളെ തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഗുഹ ഉണ്ടാക്കി എ സി ചെയ്ത് അതിനകത്തിരുന്നാലും ശബ്ദാദി വിഷയങ്ങളെ തെജിക്കാൻ ഒക്കത്തില്ല. ശബ്ദാദി വിഷയങ്ങളെ തെജിക്കാൻ വേണ്ടി നമ്മളെന്താ സാധാരണ ചെയ്യുന്നത്? അണ്ടർഗ്രൗണ്ടിൽ മുറിയുണ്ടാക്കി വാതിലെല്ലാം ഭദ്രമായിട്ട് അടച്ച് സീല് ചെയ്ത് അകത്തിരിക്കും. പക്ഷേ ശബ്ദാദി വിഷയങ്ങളെ ത്യജിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ശബ്ദാദി വിഷയങ്ങളെ കേൾക്കാതിരിക്കാൻ പറ്റും, അത്രയേ പറ്റൂ. കേൾക്കാതിരിക്കുന്ന ത്യാഗമുണ്ട്. പൊട്ടനും കേൾക്കത്തില്ല, അത് ത്യാഗമെന്ന് പറയാൻ പറ്റുമോ? ചെകിടൻ ശബ്ദാദി വിഷയങ്ങളെ കേൾക്കുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് ധ്യാനിക്കാൻ പറ്റുമെന്ന് കരുതുന്നത് അബദ്ധമാണ്. ശബ്ദം കേൾക്കാതെ എവിടെയെങ്കിലും അടച്ചിരിക്കുന്നത് ശബ്ദാദി വിഷയങ്ങളുടെ ത്യാഗമല്ല, അത് കേവലം കേൾക്കാതിരിക്കുകയാണ്. എന്തുകൊണ്ടത് ത്യാഗമാകുന്നില്ല? മനസ്സ് ശബ്ദാത്മകമായി പരിണമിച്ചുകൊണ്ടേ ചിന്ത ശബ്ദരൂപത്തിലാണ്. ഇപ്പൊ കേൾക്കണമെന്നൊന്നുമില്ല, അതിന്റെ സംസ്കാരം നമ്മൾ വേണ്ടത് കൂടുതൽ ആർജിച്ചിട്ടുള്ളത് കൊണ്ട് ഗുഹയ്ക്കകത്തിരുന്നു കഴിഞ്ഞാലും മനസ്സ് ശബ്ദാത്മകമായി തന്നെ ഇരിക്കും. അവന് ശബ്ദാദി വിഷയങ്ങളുടെ ത്യാഗം വരത്തില്ല. കേൾക്കാതിരിക്കുന്നതല്ല ത്യാഗം. എന്നാൽ ഗുഹയ്ക്കകത്തിരിക്കുന്നത് വേണ്ടെന്നല്ല പറയുന്നു, അത് ധ്യാനത്തെ സംബന്ധിച്ച് വളരെ ഗൗണമായൊരു കാര്യമാണ്, മുഖ്യമായൊരു കാര്യമുണ്ട്. ഗുഹയ്ക്കകത്ത് പല താല്പര്യത്തിലും ഇരിക്കാം, പ്രശസ്തനാകാൻ വേണ്ടിയും ഇരിക്കാം. പ്രഖ്യാപിച്ചിട്ടിരിക്കും, ഞാൻ ഇത് ഗുഹയ്ക്കകത്തേക്ക് ഇരിക്കാൻ പോവുകയാണ്, കുറച്ച് ദിവസത്തേക്ക് എന്നെ ആരും കാണത്തില്ല. അത് പ്രശസ്തിയെ കാംക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഗുഹയിലിരുന്ന സ്വാമിയെ കാണാൻ ആൾക്കാർ വരും, അത് സ്വപ്നം കണ്ടുകൊണ്ട് ഗുഹയ്ക്കകത്തിരിക്കും. അതൊന്നും പ്രയോജനമുള്ള കാര്യമല്ല. അങ്ങനെ അതാണ് പറയുന്നത്. എന്താണ് മായാവിത്വം? ബുദ്ധിയുടെ മായാവിത്വമാണ്. അതുകൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ ത്യജിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞല്ലോ, കായികമായ കർമ്മം പോലെ മുഖ്യമാണ് മാനസികമായ കർമ്മവും. ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതിൽ കൂടുതൽ മനസ്സുകൊണ്ട് അധ്വാനിക്കാം, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാം. ഈ രണ്ട് പ്രവർത്തനങ്ങളും ധ്യാനത്തിൽ ത്യജിക്കണം. ശരീരം കൊണ്ടുള്ള പ്രവർത്തനത്തെ ത്യജിക്കാൻ വളരെ എളുപ്പമാണ്. എവിടെയെങ്കിലും കാലം പൂട്ടി ഇരുന്നാൽ മതി, കുറച്ച് സമയത്തെങ്കിലും നമുക്ക് ത്യജിക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമൊന്നുമില്ല. അരമണിക്കൂർ ഒരു മണിക്കൂർ കൈയുടെയും കാലിൻ്റെയൊക്കെ വേദന സഹിച്ച് ഒരിടത്തിരിക്കുന്ന വലിയ ത്യാഗമൊന്നുമില്ല. അതുകൊണ്ട് ആരും സ്വാമിയൊന്നും ആകത്തില്ല. ഒരു വലിയ അഭ്യാസമല്ല. നല്ല പനി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നു പോകും അനങ്ങാതെ. അതൊന്നും ഒരു വലിയ കഴിവല്ല. കാണുന്നവർക്ക് വലിയ അത്ഭുതമാണ്, സ്വാമി സെഡ് പോലെ ഇരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണെന്ന് കാണുന്നവര് വിചാരിക്കും, ഇതാണ് യോഗമെന്ന് വിചാരിക്കും. അതൊന്നും വലിയ കാര്യമല്ല. ഇവിടെ എന്താണ്? ശബ്ദാദീൻ വിഷയം തെക്വ, ശബ്ദാദി വിഷയങ്ങളുടെ ത്യാഗമാണ്. അപ്പൊ അതെവിടെ സംഭവിക്കണം? ബാഹ്യമായി സംഭവിച്ചാലും പോരാ, മനസ്സിൽ സംഭവിക്കണം, മനസ്സിൽ നിന്ന് പോകണം. അത് മനസ്സ് മായാവിയാണെങ്കിൽ അതിൽ നിന്ന് പോകത്തില്ല. അത് വേണമെങ്കിൽ എന്ത് വേണം? ഈ നൈഷ്കർമ്മ്യ സിദ്ധിയിലെത്തണമുണ്ട് മനസ്സ്. ഇവിടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മഭൂയായ ആ ബ്രഹ്മഭവനം എന്ന് പറയും ഭാഷകാരം വ്യാഖ്യാനിക്കും. അതിനു വേണ്ടിയിട്ട് പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ അനായാസതയിൽ, ബുദ്ധിയുടെ വിശുദ്ധിയിൽ, ഈ പറയുന്ന അനുഷ്ഠാനങ്ങളിലൂടെയെല്ലാം ഒരാൾ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണത്. അവിടെ അവൻ്റെ മനസ്സിന് ബലം വരും, ധൃതി വരും. ആത്മാനം നിയമ്യ, അവൻ തന്നെ തന്നെ അവിടെ നിയമനം ചെയ്യുന്നു. അതുകൊണ്ട് മായാരഹിതയ യുക്ത സമ്പന്ന ധൃത്യ ധൈര്യേണ ആത്മാനം കാര്യകർണ സംഘാതം നിയമ്യ. ധൃതി കൊണ്ട് നിയമനം ചെയ്യുന്നതും വാശി പിടിച്ചിരിക്കുന്നതും രണ്ടും രണ്ടാണ്. വാശി പിടിച്ച് നമുക്കിരിക്കാം. വാശി എന്തുകൊണ്ട് വേണ്ടി വരുന്നു? അവിടെ ധൃതിയില്ലാത്തതുകൊണ്ടാണ്. ധൃതി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൽ വന്നു ചേരുന്ന യോഗ്യതയാണ്, മനസ്സിന്റെ യോഗ്യതയാണ്. വാശി അങ്ങനെയല്ല, നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഇത്ര മണിവരെ ധ്യാനിക്കണം, അത് ധ്യാനിക്കേണ്ട സമയമാണ്, ടൈം ടേബിൾ. ആ ടൈം ടേബിൾ ധ്യാനിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അത് വാശിയാണ്. ആ സമയത്ത് ഞാൻ ധ്യാനിക്കും, ഉറങ്ങിയാലും ധ്യാനിക്കും, ഉറങ്ങിയില്ലെങ്കിലും ധ്യാനിക്കും, അതൊരു വാശിയാണ്. അത് കാര്യമായ പ്രയോജനമൊന്നും ചെയ്യത്തില്ല. ധൃതി അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, സാത്വികമായ ധൃതിയെക്കുറിച്ച് പറഞ്ഞു. അത് ഈ മുമ്പ് പറഞ്ഞ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഒരുവന്റെ മനസ്സിൽ വന്നു ചേരുന്ന സാത്വികമായ ഒരവസ്ഥാവിശേഷമാണ്, മനസ്സിന്റെ ഒരു ഗുണമാണ്. എങ്ങനെ? കർമ്മം വിക്ഷേപ ബഹുളമാണ്, നാനാതരത്തിലുള്ള വിക്ഷേപങ്ങൾ, ചിന്തകളൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള മനസ്സിനെ അതിൽ നിന്ന് ബലം പ്രയോഗിച്ച് മുറിക്കകത്ത് കൊണ്ടുവന്ന് അടച്ച് അവിടെ ഇരുന്ന് ധ്യാനിപ്പിച്ചാൽ ആ മനസ്സ് ധ്യാനിക്കത്തില്ല. മറിച്ച് കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെയും മറ്റും മനസ്സ് ശാന്തമായി അത് ധൈര്യത്തെ സംഭരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സഹജമായി അനായാസമായി മനസ്സ് ഈ കാര്യകരണ സംഘാതത്തെ നിയമനം ചെയ്യുന്നു. കർമ്മരംഗത്തേക്കുമ്പോൾ മനസ്സ് ഇച്ഛിക്കാത്തടത്തെല്ലാം പോകും. അവിടെ ഒരു ശ്രമം ആവശ്യമാണ് നേരായ മാർഗത്തിൽ മനസ്സിനെ നിർത്താം. പക്ഷെ ഇവിടെ പറയുന്ന ധ്യാന യോഗത്തിനുള്ള യോഗ്യത വന്നു കഴിഞ്ഞാലോ പറയുന്നു, നിയമനം കൃത്യോ വശീകൃത്യ. വശീകരണം എന്ന് വെച്ചാൽ വാശി എന്നല്ല, അത് സ്വാധീനമാക്കി, മനസ്സിനെ സ്വാധീനമാക്കി. ഇവിടെ പറയുന്ന ഈ ധ്യാനം എന്ന് പറയുന്നത് അനായാസമായും സഹജമായും സംഭവിക്കണം എന്നാലേ ഉള്ളൂ. ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പലരും ചോദിക്കാറുള്ളത്. കർമ്മവും മറ്റും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കാൻ എവിടെ സമയം എന്ന് ചോദിക്കും. പ്രവൃത്തിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ധ്യാനിക്കാൻ പറ്റും? അത് ശരിയാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവന് ധ്യാനിക്കാൻ പ്രത്യേക സമയം കിട്ടത്തില്ല. പക്ഷേ അവൻ കർമ്മത്തെ തന്നെ ഒരു ധ്യാനമാക്കിയാൽ അവന് കർമ്മത്തെ വിട്ടും ധ്യാനിക്കാൻ പറ്റും, കർമ്മം ചെയ്യാതെയും ധ്യാനിക്കാൻ പറ്റും. കർമ്മത്തെ ധ്യാനമാക്കുന്നവൻ കർമ്മത്തെ വിട്ടിട്ട് ധ്യാനിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവൻ ഏകാന്തത്തിലിരിക്കുന്നു. അവിടെ വശീകൃത്യ ശബ്ദാദീന്, ശബ്ദാദികൾ അവൻ വശീകരിക്കുന്നു. ശബ്ദാദീൻ ശബ്ദാദ്രിയശാന്തി ശബ്ദാദേഹ താൻ വിഷയാൻ തെക്വ. ശബ്ദത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നു. ചിത്തത്തിന് ഏറ്റവും വിക്ഷേപം ഉണ്ടാക്കുന്ന ശബ്ദമാണ്. കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമാണ്, കണ്ണടച്ചാൽ മതി. പക്ഷേ ദൈവൻ സൃഷ്ടിച്ചപ്പോൾ ചെവിക്ക് അടപ്പെട്ടില്ല, അതുകൊണ്ട് അത് അടച്ചിട്ട് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല, കേട്ട് തന്നെ തീരും. അതുകൊണ്ട് ശബ്ദത്തെ നിയന്ത്രിക്കുന്നതിന് പ്രാധാന്യമാണ്. അത് സ്ഥൂലമായി പറയുമ്പോൾ, സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അതല്ല. നമ്മുടെ ചിന്ത മുഖ്യമായും ആശ്രയിക്കുന്ന ശബ്ദത്തെയാണ്, രൂപത്തെക്കാൾ. നമുക്ക് കണ്ടിട്ടില്ലാത്തതിനെയും നമുക്ക് ചിന്തിക്കാം ഇങ്ങനെ ശബ്ദരൂപത്തിൽ. ശബ്ദത്തെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ശബ്ദാത്മകമായ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുക, അതാണ് മുഖ്യം. നമുക്ക് നോക്കുക, നമ്മുടെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുക, ഏത് രീതിയിലാണ് ആ ചിത്തം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്? ചിന്തയിൽ ശബ്ദാത്മകമായിട്ടാണ്, ശബ്ദത്തെ മുഖ്യമായിട്ട് ആരംഭിച്ചിട്ടാണ്, രൂപത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് ശബ്ദാദി വിഷയങ്ങളെ ബാഹ്യമായി കളഞ്ഞാൽ പോരാ, മനസ്സിൽ നിന്ന് അത് കളയണം. അതങ്ങനെ വിശുദ്ധമായ ബുദ്ധി ഏകാഗ്രപ്പെടുമ്പോൾ താൻ വിഷയാൻ തെക്വ ശബ്ദാദി വിഷയങ്ങളെ തേച്ചിട്ട് താൻ വിഷയാൻ തെക്വ ശബ്ദാദി എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം സാമർഥ്യാ ശരീരസ്ഥിതി മാത്ര ഹേതുഭൂതാൻ കേവലാൻ മുക്തവ ഇപ്പൊ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മാവഴിക സർവവും വിഷയങ്ങളാണ്. എണ്ണി എണ്ണി ഇന്ന ഇന്ന വിഷയങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. ഏതുവരെ ത്യജിക്കണം? അതിനുവേണ്ടി ഭാഷ്യകാരൻ പറഞ്ഞു, ശരീരസ്ഥിതി മാത്ര ഹേതു ഭൂതാൻ. ശരീരസ്ഥിതിക്ക് മാത്രം ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. കേവലം ശരീരസ്ഥിതി, കാരണം ധ്യാനിക്കണമെങ്കിൽ ശരീരം നിലനിർത്തണമെന്ന്. അപ്പൊ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഭക്ഷണം, വസ്ത്രം പോലെ ഒഴിവാക്കാൻ വയ്യാത്ത കാര്യങ്ങൾ മുക്തു, അതൊഴികെ തതോ അധികാൻ സുഖാർത്ഥാൻ തെക്വ സുഖസൗകര്യങ്ങൾ അപേക്ഷിച്ചിട്ട്, അതാണ് സുഖാർത്ഥാൻ, അനാവശ്യമായ സുഖസൗകര്യങ്ങളെ ആർജനങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്. അതാണ് ശരീരസ്ഥിതി അർത്ഥത്വന പ്രാപ്തേക്ഷിച്ച രാഗദ്വേഷ വിദസ്യ, വിഷയങ്ങളെ ത്യജിച്ച് വീണ്ടും രാഗദ്വേഷങ്ങളെ വിദസ്യ ഉപേക്ഷിച്ചിട്ട് പരിത്യജിച്ചിട്ട് എന്തിനു പറഞ്ഞു? ശരീര സ്ഥിതിക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിനും രാഗദ്വേഷങ്ങൾ വരാം. എന്നുവെച്ചാൽ മമതയും ഇച്ഛാഭംഗവും എല്ലാം വരാം. അതിന് ത്യാഗത്തിന് വലിയ അർത്ഥമാണ്. പക്ഷേ ത്യാഗം പലപ്പോഴും സങ്കുചിതമായിരിക്കും. അങ്ങനെ ഒരു ഒരാൾ ത്യാഗത്തിന്റെ പേരിൽ ചിലപ്പോൾ രാജ്യം ത്യജിക്കാം, അല്ലെങ്കിൽ കുടുംബം ത്യജിക്കാം, ഭാര്യയെ ഉപേക്ഷിക്കാം, ഭർത്താവിനെ ഉപേക്ഷിക്കാം, മാതാപിതാക്കളെ ഉപേക്ഷിക്കാം, സന്താനങ്ങൾ ഉപേക്ഷിക്കാം, സമ്പത്ത് ഉപേക്ഷിക്കാം, എല്ലാം ഉപേക്ഷിക്കാം. അത് ത്യാഗത്തിന്റെ ആരംഭം. അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ത്യാഗി ആണെന്നുള്ള ആ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ തുച്ഛമായ നിസ്സാര കാര്യങ്ങളിൽ കയറി വീണ്ടും പിടിക്കാം. അങ്ങനെ സംഭവിക്കും. അതിൽ രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കാം, തുച്ഛമായ കാര്യങ്ങൾ. ത്യാഗികൾക്കെല്ലാം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. വലിയ കാര്യങ്ങളെ ത്യജിക്കാൻ പറ്റും, നിസ്സാര കാര്യങ്ങളെ ത്യജിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഉടുത്തിരിക്കുന്ന തുണിയോടായിരിക്കും മമത വരുന്നത്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ വേദനിക്കും, അങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ കൊട്ടാരം ഉപേക്ഷിച്ചവന് താൻ താമസിക്കുന്ന കുടിലിനോടായിരിക്കും മമത വരുന്നത്, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ വേദന വരും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ബന്ധനങ്ങൾ വരും, തുച്ഛമായ കാര്യങ്ങളിൽ ബന്ധനം വരും. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരം പ്രത്യേകം പറഞ്ഞത്, ശരീരസ്ഥിതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന കാര്യങ്ങളിലും ത്യാഗബുദ്ധി വരണം. അത് വരുന്നു ഇവിടെ. ഇവിടെ അങ്ങനെ വരണം എന്നല്ല പറയുന്ന, അത് വരുന്നു, സഹജമായി വരുന്നു. വന്നില്ലെങ്കിൽ ത്യാഗമായിട്ടില്ല എന്നർത്ഥം. ഇവിടെ അത്രയും യോഗ്യതയുള്ള ഒരാളെ കുറിച്ച് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ധരിച്ചു കളയരുത്, ഓ നമ്മളോട് ഇങ്ങനെ ധ്യാനിക്കാൻ പറയുകയാണ് എന്നാ കുഴപ്പമാവും. ഇത് വിവരമുള്ളവർ ഇങ്ങനെ ധ്യാനിക്കുന്നു എന്ന് പറയുകയാണ് യോഗ്യതയുള്ള ആൾക്കാർ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കും, അതാകത്തില്ല. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? ആ യോഗ്യതകളൊക്കെ സമ്പാദിക്കണം. ഇതുവരെ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഉടൻ തന്നെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ ശരിയാകത്തില്ല. ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ധ്യാനിക്കുന്നവനെ തന്നെ മനസ്സിലാകും എന്താണോ അവിടെ ബുദ്ധിക്ക് വിശുദ്ധിയില്ല, അതിന് ധൃതിയില്ല, ശബ്ദാദി വിഷയങ്ങൾ ഒഴിയുന്നില്ല, രാഗദ്വേഷങ്ങൾ പോകുന്നില്ല, ഇതൊന്നും പോകാതെ പിന്നെ എങ്ങനെ ധ്യാനം നടക്കും? മുമ്പ് പറഞ്ഞ അസക്ത ബുദ്ധിയും നൈഷ്കർമ്മ്യസിദ്ധിയും ഒന്നും പ്രാപിക്കാതെ, ആ ജ്ഞാനനിഷ്ഠയും പ്രാപിക്കാതെ, നേരത്തെ പറഞ്ഞല്ലോ നിഷ്ഠ ജ്ഞാനസിയാ പരാ, പരമമായ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. ആ ജ്ഞാനനിഷ്ഠയും പ്രാപിച്ചവന്റെ ധ്യാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനെ കേവല സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ ഇവിടെ സന്യാസമൊന്നും പറയുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഇതതിനെ കുറിച്ചല്ല പറയുന്നു. ഇവിടെ പറയുന്നത് ത്യാഗത്തെക്കുറിച്ചാണ്, സന്യാസത്തെക്കുറിച്ചല്ല. സന്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ഒന്നാണ്, ഉപേക്ഷിക്കുന്ന ഒന്നാണ്. ഇവിടെ പറയുന്നത് തന്നെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, ത്യാഗത്തെക്കുറിച്ച്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കും. അങ്ങനെ ഇരിക്കുന്നു, അയാൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള ധ്യാനയോ ഇങ്ങനെ സംഭവിക്കും. അത് തുടങ്ങുന്ന തന്നെ എവിടെ നിന്ന് നോക്കുക? ബുദ്ധിയാ വിശുദ്ധയാ, വിശുദ്ധമായ ബുദ്ധിയിൽ നിന്ന് തുടങ്ങും. ബുദ്ധിയാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ് ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഘ്വാസി യദവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. ഇത് പറയുന്നത് ഒടുവിലത്തെ സ്റ്റേജിനെ കുറിച്ച് പറയുകയാണ്. ചാകേണ്ട സമയത്തെങ്കിലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോഴെങ്കിലും ഇത്രയാകാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അതിന് മുമ്പാകുന്ന കാര്യം പ്രയാസമാണ്. അപ്പൊ അതിനോട് തൊട്ടടുത്ത സമയത്തെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ആകാൻ കഴിഞ്ഞാൽ നല്ല കാര്യം എന്നാണ് ഇവിടെ പറയുന്നത്. വിവിക്തസേവി തഥ വിവിക്തസേവി അരണ്യ നദി പുളിന ഗിരിഗുഹാദീൻ വിവിക്താൻ ദേശാൻ സേവിതും ശീല മസീദ് വിവിക്തസേവി. ഇവിടെ വാച്യാർത്ഥത്തെ എടുക്കണ്ട, പ്രശ്നങ്ങളുണ്ടാക്കും. വിവിക്തം എന്ന് വെച്ചാൽ ഏകാന്ത സേവിയായിരിക്കണം, ഏകാന്തതയിലിരിക്കണം, അത് വേണമല്ലോ. അങ്ങനെ ആത്മധ്യാനത്തിൽ മുഴുകുന്നതിന് ഏകാന്തം നല്ലതാണ്. എന്തുകൊണ്ട്? മറ്റു വിക്ഷേപങ്ങൾ ഒഴിവാക്കാം. ഈ വിവിക്ത സേവിത്വം എന്ന് പറയുന്നതുകൊണ്ടാണ് ഇതിനെ സന്യാസം എന്ന് വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും ഇത് യഥാർത്ഥ സന്യാസം തന്നെയാണ് ഇത്. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല. നമ്മുടെ വിവിക്ത സേവി എന്നുള്ളതിന് എന്താണ് പറയുന്നത്? അരണ്യ നദി പുളിന ഗിരി ഗുഹാദീൻ പർവ്വതമാകാം എന്നുവെച്ചാൽ സമൂഹ മധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യവഹാരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? മുമ്പ് ചർച്ച ചെയ്തത് മുഴുവൻ വ്യവഹാരത്തെ കുറിച്ചാണ്. വ്യവഹാരം മധ്യത്തിലിരുന്നുള്ള അഭ്യാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് വ്യവഹാരം വിട്ടുള്ള ഒരു അഭ്യാസത്തിനും ഉണ്ട് സ്ഥാനം. പക്ഷെ അരണ്യം എന്ന് പറഞ്ഞുകൊണ്ട് വാച്യാർത്ഥത എടുക്കാനെന്ന് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടാരും കാട്ടിലൊന്നും പോകരുത്, ഫോറസ്റ്റുകാർ പിടിച്ച് ജയിലിടും, നദീ തീരവും പറ്റത്തില്ല. സംരക്ഷിത മേഖലയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവിടെയൊന്നും പോയിരിക്കരുത്. നദീ പുളിനം, അവിടെ പോലീസ് പിടിക്കത്തില്ല. നദീ പുളിനം എന്ന് വെച്ചാൽ നദീതടം മണൽ മാഫിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് നദീ പുളിനം എന്നൊക്കെ പറയാനേ പറ്റും. അവിടെയൊന്നും പോയിരിക്കാൻ ഒക്കത്തില്ല, ധ്യാനിക്കാൻ ഒക്കത്തില്ല. ഗിരി ഗുഹ അത് സാധ്യമല്ല. ഗുഹയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഹ ഉണ്ടാക്കേണ്ടി വരും. ആ പർവ്വത ഗുഹയിലൊന്നും പോയിരിക്കാൻ ഒക്കത്തില്ല, നിയമവിരുദ്ധമാണ്. 6 വർഷം വരെ ജയിലിൽ കിടക്കാം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. ഏതെങ്കിലും പർവ്വതത്തിന്റെ ഗുഹയിൽ പോയിരുന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയതിന് ഉള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ച് 6 വർഷമാണ് ശിക്ഷ, ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ശങ്കരഭക്തന്മാർ ഉടൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ശങ്കരാചാര്യർ പറഞ്ഞ അതുപോലെ അത്രയും വാശിയുള്ളവരുണ്ട്, അത് തന്നെ അതുപോലെ ചെയ്യുന്ന വാശിയുള്ളവരുണ്ട്. അങ്ങനെ വാശിയുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് കാണിച്ചു തന്നാൽ കൊള്ളാം. ജയിലിൽ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ആ ശങ്കരാചാര്യരുള്ള ഒരു ആത്മാർത്ഥത നമുക്കൊന്ന് ബോധ്യമാകുമല്ലോ. അരണ്യ നദി പുളിന ഗിരിഗുഹ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല, നിയമവിരുദ്ധമായി. പണ്ടങ്ങനെയല്ല, ജനവാസമുള്ള സ്ഥലം കുറവായിരുന്നു, വനം കൂടുതലായിരുന്നു. അന്നൊരാൾക്ക് കാട്ടിൽ കയറാമായിരുന്നു, ഇന്നത് സാധ്യമല്ല. ഇന്നതെല്ലാം വലിയ വില പിടിപ്പുള്ളതാണ്. അപ്പോൾ അവിടെയൊന്നും മനുഷ്യന് താമസിക്കാനൊന്നും അനുവാദമില്ല. അപ്പോൾ അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നമുക്കെടുക്കാൻ പറ്റും. എന്താണ്? വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. വ്യവഹാര മധ്യത്തിരിക്കുന്നവർ തന്നെ സ്വാഭാവികമായിട്ടും വ്യവഹാരത്തിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരു ഏകാന്തത, നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു ഏകാന്തത അതേ ഉള്ളൂ. പ്രകൃതിയിൽ അങ്ങനെ ഒരു ഏകാന്തത കണ്ടെത്താൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിവിക്ത സേവി ദേശാൻ സേവിതും ശീലമസ്വീത് വിവിക്ത സേവി. അത് മനസ്സ് ശരിയായില്ലെങ്കിൽ അത്തരം വിവിക്ത സേവനം കൊണ്ട് പ്രയോജനമുണ്ട്. വസിഷ്ഠം പറയുന്നുണ്ട് വാസിഷ്ഠത്തിൽ, ഏകാന്തമായൊരു സ്ഥലം അന്വേഷിച്ച് ധ്യാനിക്കാൻ പോയ കഥ ഭൂമി മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടില്ല. കാരണം ഈ പറയുന്ന പോലെ അന്ന് വനമെല്ലാം ഉണ്ടായിരുന്നു, വനത്തിൽ പോയി. വനത്തിൽ ചെന്നിട്ടും എന്താണോ ഏകാന്തത അവിടെയില്ല. എന്തുകൊണ്ട്? ഗുഹയിൽ പോയിരുന്നാൽ സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് പാമ്പ് വരുന്നത്, പുലി കയറി വരുന്നത്, രാക്ഷസന്മാരുണ്ട്, കാട്ടാളന്മാരുണ്ട്, അവരൊക്കെ വന്ന് എപ്പോഴാണ് ഭക്ഷിക്കുന്നത്, മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്നവരുണ്ട്, മൃഗങ്ങൾ മാത്രമാണ്. ഈ ചിന്തകൾ അവിടെയും വരും, പിന്നെ എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും? ഈ ചിന്തകൾ എങ്ങനെ ഒഴിവാക്കും? കാട്ടുതീയെ ഭയക്കണം, കൊടുങ്കാറ്റിനെ ഭയക്കണം. അതുകൊണ്ട് ഭൂമിയിലെല്ലാം നടന്നിട്ട് ഒരു രക്ഷയില്ല. ഇത് വധിഷ്ഠം പറയുന്നതാണ്. ഏകാന്തമായ സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള വിക്ഷേപങ്ങൾ അവിടെയും വരുന്നു. ബഹുജന മധ്യത്തിലിരിക്കുന്നത് പോലെയുള്ള വിക്ഷേപത്തിന്റെ നിമിത്തങ്ങൾ അരണ്യത്തിലുമുണ്ട്, ഗിരിഗുഹയിലുമുണ്ട്. അതുകൊണ്ട് പിന്നെ അത് വിടാം. ഈ ഭൂമി ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് എന്റെ യോഗശക്തി കൊണ്ട് ഓരോരോ ലോകങ്ങളായിട്ട് പോയി. സാധാരണ മനുഷ്യർക്കൊന്നും പരിചയമില്ലാത്ത ലോകങ്ങൾ. ഓരോ ലോകത്ത് ചെന്നപ്പോൾ ആ ലോകത്തിലെ ജീവികൾ, ചിലടത്ത് യക്ഷന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ, ഗന്ധർവന്മാർ, സർവനാശങ്ങൾ. അപ്പോ എവിടെ ചെന്നിട്ടും ഏകാന്തമായൊരു സ്ഥാനമില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല. വിക്ഷേപത്തിനുള്ള നിമിത്തങ്ങൾ 14 ലോകത്തിനുമുണ്ട്. അവസാനം വസിഷ്ഠം തീരുമാനിച്ചിരുന്നില്ല, തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരാം. നമ്മുടെ ആശ്രമത്തിൽ തന്നെ വന്നു ഇരുന്ന് ഇനി ഏകാന്തത എന്ന് പറയുന്നത് ഇവിടെ മനസ്സിൽ തന്നെ വരണം. പുറമേയുള്ള ഏകാന്തതയിൽ വലിയ കഴമ്പൊന്നുമില്ല. അങ്ങനെ ഒരു ഏകാന്തത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്നും ഉണ്ടാകാം. അപ്പോൾ അതാണ് ശരിക്കുള്ള വിവിക്തത എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് വലിയ വിക്ഷേപങ്ങൾക്കുള്ള നിമിത്തങ്ങളുണ്ടെങ്കിൽ അവിടെ അത്തരം ഒരു ഏകാന്തതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ബാഹ്യമായി പൂർണ്ണമായ ഏകാന്തത അസംഭവമാണെന്നാണ് വാസിഷ്ഠത്തിൽ പറയുന്നത്. അതുകൊണ്ട് വിമുക്ത സേവിയായിരിക്കുന്നു ലഘ്വാശി. അതാണ് വിമുക്ത സേവ ലഘ്വശനയോർ നിദ്രാദി ദോഷ നിവർത്തകത്വേന ചിത്തപ്രസാദ ഹേതുത്വ ഗ്രഹണം ലഘ്വാശി ലഘ്വശനശീല ലഘുവശന വിമുക്ത സേവനം. ഭാഷകാരൻ പറയുന്നത് ഇതെല്ലാം എന്താണ്? നിദ്രാദി ദോഷ നിവർത്തകത്വേന ചിത്തദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. നിദ്ര തുടങ്ങിയ ദോഷങ്ങളെ ലഘു അശനം എന്ന് പറയുമ്പോൾ അമിത ഭക്ഷണം, അത് ശരീരത്തിന് കൂടുതൽ ഗുരുത്വത്തെ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും മന്ദത ആലസ്യം എല്ലാം വരും. നേരത്തെ പറഞ്ഞല്ലോ മനസ്സിന്റെ ശുദ്ധി ആഹാരശുദ്ധി കൊണ്ടുണ്ടാകുന്നു എന്നെല്ലാം പറഞ്ഞു. സാത്വികമായ ആഹാരത്തെക്കുറിച്ചും മറ്റും പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ ആവശ്യമാണ്. ചിത്തപ്രസാദ ഹേതുത്വ ഇതെല്ലാം ചിത്തപ്രസാദത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ചിത്തശുദ്ധിക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഗ്രഹണം പട്ടിണി കിടന്നുകൊണ്ടും കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് ലഘ്വാശി എന്ന് പറഞ്ഞത്. അതായിരിക്കുന്നു. അപ്പൊ വിയുക്ത സേവത്തിൻ്റെ സേവനം ഏകാന്തവാസത്തിന് അയാൾക്ക് താല്പര്യം വരുന്നു. അയാളുടെ ഖ്വാശിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വേദവാക്കായ മാനസനായിരിക്കുന്നു. ധ്യാനയോഗിയെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ധ്യാനയോഗി. മനസ്സിൽ വിശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ആ സാധകനിൽ വന്നു ചേരുന്നു. വാക്ച കായശ്ച മാനസം ച യതാനി സംയതാനി യസ്യ ജ്ഞാനനിഷ്ഠസ്യ സ ജ്ഞാനനിഷ്ഠോ യതർ യതവാക്കായ മനസ്സസ്യ. ഇവിടെ ജ്ഞാനനിഷ്ഠയെയും വാക്കായ മനസ്സുകളുടെ യമനത്തെയും ഭാഷകാരെ യോജിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയുള്ളവന് മാത്രമേ ഈ വാക്കായ മനസ്സുകളുടെ യമനം സംഭവിക്കത്തുള്ളൂ എന്നുവെച്ചാൽ അനാവശ്യമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുക വാക്കുകൊണ്ടും കായം കൊണ്ടും മനസ്സുകൊണ്ടും. ആത്മീയ സാധനയ്ക്ക് ഉതകാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുക. അതാണ് ഇനി കർമ്മരംഗത്തിൽ നിന്നുള്ള പിന്മാറ്റം എടുത്താലും ദോഷമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏതിനും ഒരു വിരാമം ആവശ്യമാണല്ലോ. ഒരാൾ കർമ്മരംഗത്ത് നിൽക്കുന്നു, കർമ്മയോഗം അനുഷ്ഠിക്കുന്നു, ആ കർമ്മത്തിൽ നിന്നൊരു വിരാമം അയാൾക്ക് സംഭവിക്കാം, സംഭവിച്ചുകൂടാന്നില്ല. ചിലരിൽ അത് സംഭവിക്കുന്നില്ല, പക്ഷെ ചിലരിൽ അത് സംഭവിക്കാം, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ സന്യാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായി വരുന്ന സന്യാസം അതാണ് വേദവാക്കായ മനസ്സത്തിൽ അത് സംഭവിക്കാം. അപ്പോൾ ഈ സന്യാസത്തിനോട് യോജിക്കാം. അത് പ്രകൃതി തന്നെ അതിനവസരം ഒരുക്കിയിട്ടുണ്ട്. ഇനി ഒരാൾ പൂർവജന്മപരിഭാഗം കൊണ്ട് അയാൾ ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ച് വളരെ സംയമ കർണങ്ങളോടുകൂടിയവനായി തീർന്നില്ലെന്ന് വരാം. വന്നില്ലെങ്കിൽ പ്രകൃതി തന്നെ എന്ത് ചെയ്യും? അവന് സംയമം ഉള്ളവനാക്കും. അല്ലേ, യുവാവസ്ഥയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അതുപോലെ വാർദ്ധക്യത്തിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കർമ്മങ്ങളിൽ നിന്നവന് സ്വാഭാവികമായി തന്നെ വിരാമം ഉണ്ടാകുന്നു. അപ്പോൾ കർമ്മം എന്തായാലും ഒരു സമയത്ത് ഒഴിഞ്ഞു പോകാം, ഒഴിഞ്ഞു പോകണം. ഏതെങ്കിലും തരത്തിലത് ഒഴിയും. അത് ആത്മീയ സാധനയുടെ തുടക്കമായിരിക്കരുതെന്നേ പറയുന്നുള്ളൂ, ഒടുക്കമാകാൻ പാടില്ല എന്ന് പറയുന്നില്ല. അതാണ് പഴയകാലത്ത് ആശ്രമങ്ങൾ നിശ്ചയിച്ചത്. ഇനി ഒരുവൻ കർമ്മയോഗിയായി ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും സഹജമായും അവനിൽ അവസാനം കർമ്മത്യാഗം സംഭവിക്കണം. അതാണ് സന്യാസം, ചതുർത്ഥാശ്രമം എന്ന് സ്മൃതികളിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ കർമ്മത്യാഗത്തിന് സന്യാസത്തിന് ഒരു സ്ഥാനവും മഹത്വവും ഉണ്ട്. പക്ഷെ അത് ഏതവസ്ഥയിലായാലും ശരി, ശരീരത്തിന്റെ ഏതവസ്ഥയിലായാലും ശരി, അത് സഹജമായി സംഭവിച്ചാലേ അതിന് ഗുണമുള്ളൂ. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്താൽ അത് ശരിയാകത്തില്ല. സഹജമായി സംഭവിക്കുന്നു. അത്തരത്തിലുള്ള ഏതവാക്കായ മാനസം, അല്ലെങ്കിൽ അവൻ കർമ്മയോഗിയായിരിക്കണം. ഈ രണ്ട് വഴിയാണ്. ഒന്നുകിൽ അവൻ കർമ്മനിഷ്ഠനായി കർമ്മയോഗിയായി തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ആ കർമ്മയോഗത്തിൽ നിന്ന് അവൻ സഹജമായ കർമ്മസന്യാസത്തിലെത്തുക. അതല്ലാതെ കൃത്രിമമായൊരു സന്യാസം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ധരിച്ചിരിക്കുന്നു പോലെ ആ രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏതവാക്കായ മനസ്സിനാണ്, വിയുക്ത സേവിയാണ്, ലഘ്വാസി എന്ന് പറയുമ്പോൾ ഒരു ജീവന്റെ ഏതവസ്ഥയിലും അവനിൽ വന്നു ചേരാമെന്നുള്ള ആ സന്യാസം, അതിനെ എടുക്കാം. കർമ്മത്യാഗം, ബാഹ്യമായിട്ടുള്ള കർമ്മത്യാഗത്തെ എടുക്കാം. ബാഹ്യമായ കർമ്മത്യാഗത്തെ ഗീതയിൽ പറയുന്നില്ല എന്നല്ല, മുഖ്യമായി അതല്ല നിർദ്ദേശിക്കുന്നു. അർജുനനും അതല്ല നിർദ്ദേശിക്കുന്നു. അർജുനൻ അതിന് അധികാരിയായില്ല. മുഖ്യമായി നിർദ്ദേശിക്കുന്നത് യോഗാത്മകമായ ത്യാഗത്തെയാണ്. കാര്യമിത്യവയത് കർമ്മ എന്ന് പറഞ്ഞ ആ കർമ്മസന്യാസത്തെയാണ് നിർദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. കർമ്മത്തിന്റെ ത്യാഗവുമാകാം. അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യതയുള്ളവരെ കുറിച്ചുകൂടെ പറയും. ആ യോഗ്യത എന്താണ് ഇവിടെ ഭാഷകാരം പറയുന്നത്? ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയിൽ പ്രാപിച്ച ഒരുവന് പിന്നീട് കർമ്മ സംസ്കാരങ്ങളൊന്നും ശേഷിക്കുന്നില്ലെങ്കിൽ അവന് സ്വാഭാവികമായിട്ടും കർമ്മത്യാഗം വരും. ബാഹ്യമായി അവന് കർമ്മത്തെ ത്യജിക്കാം. അത് ശരീരത്തിന്റെ ഏതവസ്ഥയിലും വരാം. ബാല്യത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ഏതവസ്ഥയിലും വരാം. അല്ല, ബലാത്കാരമായി കർമ്മത്തെ മാറ്റിവെക്കുന്നത് അതല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ആയാലേ അവന് ധ്യാനയോഗിയാകാൻ പറ്റൂ, അല്ലെങ്കിൽ മെച്ചം കർമ്മയോഗിയായിരിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് ധ്യാനയോഗിയെ കുറിച്ചാണ്. ഏവം ഉപരത സർവകർമ്മണ സർവകർണ, അങ്ങനെ കർണങ്ങളെല്ലാം ഉപരിമിച്ചവൻ. നമ്മളൊരു ജോലി ചെയ്താൽ കുറച്ച് ചെയ്ത് കഴിയുമ്പം ഒരു ക്ഷീണം വരുമല്ലോ. അപ്പം നമുക്ക് വിശ്രമം ആവശ്യമാണ്. പിന്നെ ആ വിശ്രമം കഴിഞ്ഞ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇത് വ്യവഹാരത്തിന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രവൃത്തി ഉണ്ടോ, അതിന് സമമായി നിവൃത്തി സംഭവിച്ചേ തീരൂ. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രവൃത്തി ചെയ്യുമ്പോൾ ക്ഷീണിക്കുന്നു, തളരുന്നു, നമ്മൾ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു. വീണ്ടും ശരീരത്തിന് കർണത്തിനെല്ലാം ഊർജം വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രവൃത്തിയെപ്പോലെ നിവൃത്തി എന്ന് പറയുന്നത് സഹജമാണ്. അങ്ങനെ സഹജമായി വരുന്ന നിവൃത്തിയാണ് കർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസം. അതെങ്ങനെ? ഈ കർണങ്ങളെ, ശരീരത്തെ എല്ലാം കർമ്മത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരം വാസന എന്നെല്ലാം പറയുന്നു. അതിൽ വിശ്രാന്തി വരുന്നു. എണ്ണ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദീപം ജ്വലിക്കത്തില്ല, പിന്നെ ദീപത്തിന് ജ്വലിക്കാൻ പറ്റത്തില്ല. അതുപോലെ കർമ്മ ശാന്തമാകുന്നു. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കർമ്മശാന്തി വരണം. അവിടെ കർമ്മത്തിന്റെ ബാഹ്യമായ ത്യാഗവും സംഭവിക്കാം. ജീവന്റെ സംസ്കാരമനുസരിച്ച് അപ്പോൾ അവൻ യമുപരത സർവകർമ്മണ, അവൻ കായിക വ്യാപാരങ്ങളെ ഉപേക്ഷിക്കുന്നു, മാനസിക ക്രിയകളെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവനിൽ നിന്നത് വിട്ടുപോകുന്നു. സൻ ധ്യാനയോഗപര, അവൻ ധ്യാനയോഗപരനായിത്തീരുന്നു. ഇത്രയും യോഗ്യതകൾ എത്തിച്ചേർന്ന ധ്യാനയോഗം എന്ന് പറയുമ്പോൾ എന്തിനാ ധ്യാനിക്കുന്നത് എന്നാണ്. ഇവിടെ ഭാഷ്യകാരം പറയുന്നു, ധ്യാനം ആത്മസ്വരൂപ ചിന്തനം യോഗ ആത്മവിഷയേ ഏവ ഏകാഗ്രീകരണം തൗ ധ്യാനയോഗോ പരത്വേന കർത്തവ്യോ യസ്യ ധ്യാനയോഗപരഃ, അവൻ ധ്യാനയോഗപരനാകുന്നു. അപ്പോൾ ആത്മനിഷ്ഠനായ ഒരുത്തൻ, ജ്ഞാനനിഷ്ഠൻ, യഥവാക്കായ മനസ്സനായ യതി ജ്ഞാനനിഷ്ഠനായ യതി, ആ ജ്ഞാനനിഷ്ഠനായ യതിയുടെ സന്യാസിയുടെ ധ്യാനയോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ധ്യാനയോഗം, ധ്യാനം ധ്യാനത്തിന്റെ മുഖ്യമായ അർത്ഥം ചിന്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാഷകാരനോട് പറഞ്ഞു ആത്മസ്വരൂപ ചിന്തനം, ആത്മസ്വരൂപ മനനം എന്നാണ്. ഇത്രയും മനസ്സ് വിശുദ്ധമായി അതിന്റെ മായ എല്ലാം പോയി കഴിഞ്ഞാൽ മനസ്സിന് പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. മനസ്സിന് പിന്നെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൂ. ഇത്രയും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, കാരണം ജ്ഞാനനിഷ്ഠനെന്ന് പറയുന്നുണ്ടല്ലോ. മനസ്സിന് ഒരുപാട് പറകളൊക്കെ ഉള്ളപ്പോൾ അതിനനുസരിച്ചാണ് രാഗദ്വേഷപ്രേരിതമായി ഈ വിഷയങ്ങളിലൊക്കെ മനസ്സിങ്ങനെ ഓടി നടക്കുന്നത്, കർമ്മങ്ങളിലെല്ലാം പോകുന്നത്. പക്ഷെ അത് മനസ്സിലില്ലെങ്കിൽ എന്താണ് ആത്മസ്വരൂപ ചിന്തനം? അതേ ഉള്ളൂ മനസ്സിന്. അതിനുള്ള സംസ്കാരമേ മനസ്സിൽ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ആത്മസ്വരൂപത്തെ ചിന്തിക്കുന്നു. അത് ധ്യാനമായി. യോഗം എന്ന് പറഞ്ഞാലോ ആത്മവിഷയ ഏവ ഏകാഗ്രീകരണം, മനസ്സിന് ആത്മാവ് മാത്രം ഏകാലംബനമാകുന്നു, തന്റെ സ്വരൂപം തന്നെ ഏകാലംബനമാകുന്നു. ഇവിടെ പറയുന്നത് മുഖ്യമായ ധ്യാനത്തെക്കുറിച്ചാണ്, ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്കുള്ള ധ്യാനത്തെക്കുറിച്ചല്ല പറയുന്നു. ഒരു അഭ്യാസം എന്നുള്ളൊരു ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, ഒരു മൂർത്തിയെ ധ്യാനിക്കുക, പ്രകാശത്തെ ധ്യാനിക്കുക, പലതരത്തിലുള്ള ധ്യാനങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും തന്നെ ഇവിടെ പറയുന്നു. കാരണം ഇവിടെ ജ്ഞാനനിഷ്ഠനായ ഒരുവന്റെ ധ്യാനത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെയൊരു ധ്യാനമുണ്ട്, ആത്മവിഷയത്തിലുള്ള ഏകാഗ്രീകരണം. അത് മനസ്സിന് ഒരു അഗ്രമേ ഉള്ളൂ, മനസ്സിന് ഒരു വിഷയമേ ഉള്ളൂ എന്നാണ്. അഗ്രം എന്ന് വെച്ചാൽ വിഷയം, ആത്മതത്വം മാത്രം, അവിടെ മാത്രം മനസ്സ് നിൽക്കുന്നു. ആത്മതത്വത്തെ ഏത് രൂപത്തിലാണോ മനസ്സ് ഗ്രഹിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നിൽക്കുന്നു. ഇവിടെ മനസ്സ് ആത്മതത്വത്തെ എങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു? തന്റെ സ്വരൂപമായി ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സ് അന്തർമുഖമായി തന്നെ ഇരിക്കുന്നു. അവിടെ മാത്രമേ ശരിക്കും ആത്മാവിന് അന്തർമുഖത സംഭവിക്കുന്നുള്ളൂ. സാധാരണ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടൊരു വിഷയത്തെ സൃഷ്ടിക്കുന്നു. മനസ്സ് തന്നെ സൃഷ്ടിച്ച വിഷയത്തെ മനസ്സ് ധ്യാനിക്കുന്നു. എങ്ങനെ മനസ്സുകൊണ്ട് വിഷ്ണുവിന്റെ രൂപത്തെ സൃഷ്ടിക്കുന്നു, ശിവന്റെ രൂപത്തെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിന്റെ രൂപത്തെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ശിവലിംഗത്തെ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ ഓങ്കാരത്തെ സൃഷ്ടിക്കാം, എന്തെങ്കിലും ഒരു ആലംബനത്തെ മനസ്സ് സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ച മനസ്സ് തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു, അതിനെ വിഷയമാക്കുന്നു. ഇതാണ് സാധാരണ ധ്യാനം. ഇത് അഭ്യാസ രൂപത്തിലുള്ള ധ്യാനം. ഇത് മുഖ്യമായ ധ്യാനമല്ല, ആത്മധ്യാനമല്ല. ആത്മധ്യാനത്തിനാണെങ്കിലോ മനസ്സിനവിടെ സൃഷ്ടിക്കാൻ വിഷയമൊന്നുമില്ല. കാരണം മനസ്സിന് ആത്മാവിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, തന്റെ സ്വരൂപത്തെ തനിക്ക് സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മനസ്സിനവിടെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയില്ല. മനസ്സ് സൃഷ്ടിക്കുമ്പോഴാണ് മനസ്സിൽ യുദ്ധം നടക്കുന്നത്. കാരണം നമ്മൾ മനസ്സുകൊണ്ടൊരു രൂപത്തെ സൃഷ്ടിക്കുന്നു, മനസ്സുകൊണ്ട് അതിനെ രണ്ട് പ്രവൃത്തി അവിടെ നടക്കുന്നു. ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സൃഷ്ടി നടക്കത്തില്ല, സൃഷ്ടി നടക്കുമ്പോൾ മനസ്സ് അതിനെ ഉൾക്കൊള്ളത്തില്ല. രണ്ട് ഒരേ സമയം സംഭവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് മനസ്സ് ധ്യാനത്തിൽ പതറിപ്പോകുന്നു. ആത്മവിഷയധ്യാനത്തിൽ അങ്ങനെയില്ല, വിഷയത്തെ സൃഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിഷയത്തെ സൃഷ്ടിക്കാതിരിക്കുന്നത്? കാരണം മനസ്സിന്റെ പ്രഭവസ്ഥാനമാണ് ആത്മാവ്. നമ്മൾ സൃഷ്ടിച്ച രൂപങ്ങളിൽ നിന്നൊന്നും അല്ല മനസ്സുണ്ടായത്. നമ്മൾ സൃഷ്ടിച്ച ശിവന്റെ രൂപത്തിൽ നിന്നോ വിഷ്ണുവിന്റെ രൂപത്തിൽ നിന്നൊന്നും മനസ്സുണ്ടായതല്ല, മനസ്സ് അതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്. പക്ഷെ ആ മനസ്സ് ഇവിടെ നിന്ന് ഉണ്ടായി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിൽ നിന്നാണ്. ഇവിടെ പറഞ്ഞല്ലോ മനസ്സ് വിശുദ്ധമായി, മനസ്സിന് ജ്ഞാനനിഷ്ഠ വരെയുള്ള യോഗ്യതകൾ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് തന്റെ ഉറവിടത്തിലേക്ക് തിരിഞ്ഞു പോവുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ജോലിയില്ല മനസ്സിന്. അപ്പൊ അവിടെ മനസ്സിനൊരു വിഷയത്തെ സൃഷ്ടിക്കേണ്ടി വരുന്നു. അതാണ് സഹജമായ ധ്യാനം, സഹജമായ സമാധി എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ അതിന്റെ ഉദയം ഉണ്ടായത് അവിടേക്ക് അത് അസ്തമിക്കുന്നു. മനസ്സ് ആത്മപ്രവണമാകുന്നു എന്നും മറ്റും പറയും. അതാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞ ഏകാഗ്രീകരണം എന്ന് പറയുന്നത്. താൻ സൃഷ്ടിക്കാത്ത വിഷയത്തിലേക്ക് പോകുന്നു. അതെന്താണ് മനസ്സ് അവിടെ എവിടേക്കാ പോകുന്നത്? മനസ്സ് അതിന്റെ സ്വരൂപത്തിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നു. മനസ്സിന്റെ സ്വരൂപം തന്നെയാണ് ആത്മാവ്. തവ് ധ്യാനയോഗം, അതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത്. മനസ്സ് അതിൽ തന്നെ വിലയിക്കുക. മനസ്സവിടെ കൃത്രിമമായി യാതൊന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടാൻ ശ്രമിക്കുന്നില്ല, ഏതെങ്കിലും ഒരു വിഷയത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല. എവിടെ നിന്നാണോ അത് പ്രകടമായത് അവിടേക്ക് തന്നെ അത് വിലയിക്കുന്നു. അതിനുവേണ്ടി ഒരു ആലംബനം എന്നുള്ള നിലയ്ക്ക് തന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സത്തായും ചിത്തായും ആനന്ദമായും സർവവ്യാപിയായും ജഗത് കാരണമായും വിജ്ഞാനം ആനന്ദം ഈ തരത്തിലെല്ലാം സർവഭൂതാശയനായും എല്ലാം ചിന്തിക്കുന്നു. അത് സ്വരൂപധ്യാനമാണ്. അത് ജ്ഞാനനിഷ്ഠയിൽ നിന്നേ മനസ്സിന് അദൃഢമായ ഒരു ജ്ഞാന സംസ്കാരം ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ധ്യാനയോഗപരഹ, അതെങ്ങനെ സംഭവിക്കുന്നു? നിത്യം സദാ അത് തന്നെ സംഭവിക്കുന്നു. ഇതിന്റെ പരമമായ നിലയെക്കുറിച്ച് പറയുകയാണ്. ഇതറിയാത്തതുകൊണ്ട് ആരും ചെയ്യാതിരിക്കേണ്ട, അതിനുവേണ്ടി പറയുകയാണ്. നിത്യഗ്രഹണം ആർക്കും പ്രയാസം തോന്നരുത്. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടുകഴിഞ്ഞാൽ മന്ത്ര ജപാദി അന്യ കർത്തവ്യ അഭാവ പ്രദർശനാർത്ഥം മന്ത്രജപം തുടങ്ങിയ അന്യ കർത്തവ്യങ്ങൾ പാടില്ല എന്നാണ്. പാടില്ല എന്ന് വെച്ചാൽ അതില്ല എന്നർത്ഥം. മന്ത്രജപം തുടങ്ങിയ മറ്റ് കർത്തവ്യങ്ങളുടെ അഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നവനോട് ഇനി ജപിക്കരുതെന്ന് തന്നെ പറയുന്നു. എന്ന് ധരിക്കരുത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൃഷ്ടിയെ നമ്മൾ ധ്യാനിക്കുന്നു, നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചതിനെ നമ്മൾ ധ്യാനിക്കുന്നു, അല്ലാതെ നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഗ്രഹിച്ച മന്ത്രത്തെ നമ്മൾ ഉരുവിടുന്നു, അതെല്ലാം ഓരോ സാധനങ്ങളാണ്. ഇവിടെ അത്തരത്തിലുള്ള മന്ത്രജപത്തെക്കുറിച്ചോ ഉപാസനകളെക്കുറിച്ചോ അല്ല പറയുന്നു ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ഭാഷ്യകാരനല്ല, എല്ലാ ഭാഷ്യകാരന്മാരും ഇവിടെ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? ഈശ്വരധ്യാനത്തെക്കുറിച്ചാണ്. ഈശ്വരന്റെ സ്വരൂപത്തിൽ സംബന്ധിച്ച് വ്യത്യാസം വന്നേക്കാം, പക്ഷേ ഈശ്വരധ്യാനത്തെക്കുറിച്ച് തന്നെ, ആത്മധ്യാനത്തെക്കുറിച്ച് തന്നെ പറയുന്നു. അവിടെ നിത്യം അതിൽ തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. ആ ഭാവനയിൽ തന്നെ മനസ്സിരിക്കുന്നു. മനസ്സിനെ അയാൾ ബലമായി പിടിച്ച് ആത്മാവിനെ ഉറപ്പിച്ച മനസ്സിന് വിഷയങ്ങളില്ലാത്തതുകൊണ്ട് അത് സ്വയം വിരമിച്ചതാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിത്യം അതിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രജപാദി അന്യ കർത്തവ്യങ്ങൾ മറ്റ് സാധനങ്ങൾ ഇവിടെ അഭാവത്തെ ഇവിടെ കാണിച്ചിരിക്കുകയാണ് എന്നർത്ഥം. മറ്റു സാധനങ്ങളൊന്നും അവിടെ ഇല്ല. മനസ്സിന്റെ പരമമായ നില, അസക്തി, നൈഷ്കർമ്മ്യസിദ്ധി, ജ്ഞാനനിഷ്ഠ, ഇതെല്ലാം കൊണ്ട് ഒരാളിൽ ആത്യന്തികമായി സംഭവിക്കുന്ന കാര്യത്തെ ഇവിടെ പറയുകയാണ്. അല്ലാതെ പതഞ്ജലിയുടെ യോഗത്തെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങനെ ധരിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു യോഗാഭ്യാസത്തെക്കുറിച്ച്, ധ്യാന മാർഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നതല്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു, മറിച്ച് നമ്മൾ എത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് അവിടെയാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ഇത് മതി, വേറൊന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് സ്വീകരിക്കുക. അത് ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതുവരെയുള്ള ഉപദേശത്തിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു. നമ്മളിവിടെ എത്തിയോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ എത്തിച്ചേർന്നെങ്കിൽ ആ സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പിന്നെ മന്ത്രജപാദി അന്യ കർത്തവ്യങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയും. അതാണ് ഭാഷകാരൻ പറഞ്ഞത് അഭാവ പ്രദർശനാർത്ഥം. ആ അഭാവത്തെ കാണിക്കുകയാണ്, മറ്റൊന്നുമില്ല അവിടെ. ഇതിന് സഹജ ധ്യാനം, സഹജ സമാധി എന്നെല്ലാം പറയാറുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൈരാഗ്യം വിരാഗസ്യ ഭാവ ദുഷ്ടാദുഷ്ടേഷു വിഷയേഷു വൈതൃഷ്ണ്യം സമുപാശ്രിത സമീപുപാശ്രിത. ആ ഒരവസ്ഥയിൽ അവൻ ഉപാശ്രിതനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്, ഇവിടെ അതല്ല പറയുന്നു. നിങ്ങൾ വൈരാഗ്യമുള്ളവനായിരിക്കണം എന്ന് പറയുകയല്ല. വൈരാഗ്യമുള്ളവനായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനിക്കുന്നതിന് വേണ്ടി വൈരാഗ്യം വേണം എന്നുവെച്ചാൽ വിഷയതൃഷ്ണകളൊന്നും പാടില്ല, മനസ്സിൽ വിക്ഷേപോട്ടാകും, അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈശ്വരചിന്തയിലിരിക്കണമെന്ന് പറയുകയല്ല ഇവിടെ ചെയ്യുന്നു. വൈരാഗ്യത്തെ ഉപാശ്രിതനായിരിക്കുന്നു, ആശ്രയിച്ചവനായിരിക്കുന്നു, അവൻ ആ സ്ഥിതിയിലിരിക്കുന്നു എന്നാണ്. ഇരിക്കാൻ വേണ്ടി പറയുകയല്ല, അവൻ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ. ദുഷ്ടവും അദുഷ്ടവുമായ സർവ്വവിഷയങ്ങളിൽ നിന്നും അവൻ വ്യത്യസ്തനായിരിക്കുന്നു. സം ഉപാശ്രിത എന്ന് വെച്ചാൽ അവൻ സമ്യക്കായി വീണ്ടും വണ്ണം ഇരിക്കുന്നു, ഉപാശ്രിതനായിരിക്കുന്നു. സമയം ഉപാശ്രിത നിത്യമേവ, സദാ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആത്മീയ സാധനയുടെ പരമമായ ആ കാഷ്ടയെക്കുറിച്ച് പറയുകയാണ്, പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ നമ്മളോടൊന്നും ചെയ്യാൻ ആവശ്യപ്പെടുകയല്ല, അങ്ങനെ ധരിക്കരുത്, അത് പ്രത്യേകം ധരിക്കണം. മറിച്ച് ഇതാണ് ആ പരമമായ അവസ്ഥ എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ അവസ്ഥയിൽ ഒരാള് എത്തിച്ചേരേണ്ടതാണ്. ഒരവസ്ഥ ഒരാൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സാധനങ്ങളുടെയും ഫലം ഇതാണ്, അതിന് കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നു മുമ്പ് പറഞ്ഞനായ, മുമ്പ് വിശദീകരിച്ചതായ അനൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിച്ച ആ ജ്ഞാനദൃഷ്ടൻ അങ്ങനെ ഇരിക്കുന്നു. അടുത്ത് വീണ്ടും പറയും, കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നത്. കുർവാണോ മദ്വ്യപാശ്രയഹ, അടുത്ത ശ്ലോകത്തിൽ പറയും, എന്നെ തന്നെ ആശ്രയിച്ച് കർമ്മം ചെയ്യുന്നവനായി എന്ന് വീണ്ടും പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നവനിൽ വീണ്ടും കർമ്മം സംഭവിക്കുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം ഈ ഒരു നിഷ്ഠയെ പിന്നെ ഒന്നിനും ബാധിക്കാൻ പറ്റത്തില്ല, ഒന്നിനും അവന്റെ ബുദ്ധിയുടെ വിശുദ്ധിയെ ബാധിക്കാൻ പറ്റത്തില്ല, അന്ധക്കരണത്തിന്റെ ധൃതിയെ ഒരു വിക്ഷേപത്തിനും നശിപ്പിക്കാൻ പറ്റത്തില്ല. വിവിക്ത സേവിത്വം, ലഘ്വാശിത്വം, ധ്യാനയോഗ നിഷ്ഠ, ഇതിനെ ഒന്നും ഒന്നിനും നശിപ്പിക്കാൻ കഴിയത്തില്ല. അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ആന്തരികമായ നിഷ്ഠയെക്കുറിച്ചാണ് പറയുന്നത്, ബാഹ്യമായ സാഹചര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ പ്രധാനമായി പറയുന്നത്. അതുകൊണ്ടിവിടെ പറഞ്ഞു നിത്യമേവ, സദാ അങ്ങനെ ഇരിക്കുന്നു. അതിൽ ചിരപ്രതിഷ്ഠിതനായിരുന്നാൽ അതിൽ നിന്നും ഒരിക്കലും ചുതി ചലനം സംഭവിക്കുന്നില്ല. ആന്തരികമായ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഒരാൾക്ക് ഇരിക്കാൻ കഴിയുന്നു. ഇതെല്ലാം ആന്തരികമായി എടുക്കണം. ആന്തരികമായ ഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് പറഞ്ഞു നിത്യമേവ, ഒരേ ഭാവം തന്നെ അതിന് മാറ്റം വരുന്നില്ല. വിവിക്ത സേവി ലഘ്വാസി യഥവാക്കായ മനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ കിഞ്ച അഹങ്കരണം അഹങ്കാരോ. അപ്പോൾ ഇത്രയും പരമമായ ഒരു ധ്യാനനിഷ്ഠയിൽ വീണ്ടും പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്? അഹങ്കാരമില്ലാതിരിക്കുന്നു. എന്തിനാണ് അത് വീണ്ടും പറയുന്നത്? കാരണം നമ്മൾ ധ്യാനനിഷ്ഠനാകാൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മുടെ അഹങ്കാരത്തെയും മറ്റും ആശ്രയിച്ചിട്ടാണ്. അതൊരു വാശിയാണ്. നേരത്തെ പറഞ്ഞത് ദേഹേന്ദ്രിയാധിഷ്ഠിതം അഹങ്കാരത്തെ ആശ്രയിച്ചിട്ടാണ്. നമുക്ക് ധ്യാനിക്കണമെങ്കിൽ അഹങ്കാരം വേണം, എന്നാലേ പറ്റൂ. അത് ധ്യാനനിഷ്ഠയല്ല, ധ്യാനത്തിന്റെ ഒരു അഭ്യാസമാണ്, അതിന്റെ ഒരു ശ്രമമാണ്. അവിടെ നമ്മൾ അഹങ്കാരത്തെ ആശ്രയിക്കുന്നു, എനിക്ക് ധ്യാനിക്കണം, മറ്റ് പണികളെല്ലാം മാറ്റിവെക്കണം, ഇത്ര മണിവരെ ഇത്ര മണിവരെയുള്ള സമയം, ഇതെല്ലാം അഹങ്കാരത്തിന്റെ നിശ്ചയമാണ്. അഹങ്കാരമാണ് അവിടെ കൊണ്ടിരുത്തുന്നത്, അഹങ്കാരമാണ് ധ്യാനത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഇതല്ല ധ്യാനനിഷ്ഠ എന്ന് പറയുന്നു. അവിടെ ജ്ഞാനമാണ് പ്രേരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്, അല്ലാതെ അഹങ്കാരമല്ല. ബലം സാമർഥ്യം കാമരാഗാദി സംയുക്തം പിന്നെ ഇതര ശരീരാദി സാമർഥ്യം സ്വാഭാവികത്വന തസ്യ തത്യാഗ ശക്യത്വ. പിന്നെ ബലം, നമ്മൾ ധ്യാനിക്കുന്ന എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ബലത്തെ ആശ്രയിച്ചിട്ടാണ്. കാമരാഗാദി സംയുക്തം, കാമരാഗാദികളോടുകൂടിയ ആ ഒരു ബലം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത കാമരാഗങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് ധ്യാനിപ്പിക്കുന്നത്. അത് കാണും. കാരണം ധ്യാനത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കും. കാമരാഗാദികൾ പ്രേരിപ്പിക്കും. ഒന്നുമില്ലെങ്കിലും ഒരു നല്ല നടപ്പുകാരനാകാനെങ്കിലും ആഗ്രഹിക്കും. ധ്യാനിക്കുന്നവനാണ് ഒരു നല്ല അഭിപ്രായമെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കും. ധ്യാനിക്കുന്നവർക്കും അങ്ങനെയെങ്കിലും തോന്നാതിരിക്കത്തില്ല. മറ്റുള്ളവരെന്നെ കുറിച്ച് നല്ലതെങ്കിലും പറയും. അതാണ് സ്വാമിമാരുടെയൊക്കെ ആഗ്രഹം, അതാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയും. അതാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആഗ്രഹം നല്ലതാണ്, അതുകൊണ്ടാണ് ദുർവൃത്തിയിലേക്ക് പോകാത്തത്. അതിനാണ് ഇവിടെ പക്ഷെ ബലമെന്ന് പറയുന്നത്. അവിടെ ബലം കൊണ്ടുള്ള ധ്യാനമല്ല, സഹജമായ നിഷ്ഠയിൽ അങ്ങനെ ഒരു സാമർഥ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ പല സാമർഥ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്, നമ്മുടെ കഴിവുകളെ ആശ്രയിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്. ഇതര ശരീരാദി സാമർഥ്യം, വാ സാമർഥ്യത്തെ ത്യജിക്കണമെന്നാണ്. ത്യജിക്കണമെന്നുണ്ട്, അതവിടെ ത്യജിച്ചിരിക്കുന്നു. നമ്മൾ ധ്യാനിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപായങ്ങളെയാണോ സ്വീകരിച്ചിരിക്കുന്നത് അതന്നെ അവിടെ ത്യജിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ധ്യാനമല്ല. ശരീരാദി സാമർഥ്യം അതിനെ ത്യജിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. സ്വാഭാവികത്വന തത്യാഗശക്യത്വ. ഈ ശരീരധർമ്മങ്ങൾ പലതും നമുക്ക് ത്യജിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? സ്വാഭാവികമാണ്. ഈ ജീവന് ശരീരം കിട്ടിയപ്പോൾ അതിനോടൊപ്പം വന്നതാണ്. അതെങ്ങനെ ത്യജിക്കും? വിശപ്പിനെ ത്യജിക്കാൻ പറ്റുന്നില്ല, ദാഹത്തെ ത്യജിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ ചലനങ്ങളെ നമുക്ക് ത്യജിക്കാൻ പറ്റുന്നില്ല. അത് അല്പം ത്യജിച്ചാലും വീണ്ടും അത് പഴയ രീതിയിലാവും. വിശപ്പും ദാഹവും കുറച്ച് സഹിച്ചു കഴിഞ്ഞാലും വീണ്ടും അത് വരും. അപ്പൊ ശരീരത്തിന്റെ സാമർഥ്യത്തെ ത്യജിക്കാനല്ല പറയുന്നു. കാമരാഗാദി സംയുക്തമായിരിക്കുന്ന മനസ്സിന്റെ ഒരു സാമർഥ്യമുണ്ട്, ആ സാമർഥ്യത്തെ ത്യജിച്ചിട്ടുള്ള ഒരു ധ്യാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെയുള്ള ധ്യാനമല്ല ഇവിടെ പറയുന്നു. നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന് ഇതിനു വേണ്ടി, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കണം, കൊളസ്ട്രോൾ കുറയ്ക്കണം, ഷുഗർ കുറയ്ക്കണം, ഇതിനൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ധ്യാനിക്കുന്നത്. ധ്യാനിച്ചാൽ ഇതെല്ലാം കുറയുമെന്നാണ് പറയുന്നത്. പ്രഷർ കുറയും എന്നൊക്കെ പറയുന്നു. അതിനുള്ള പ്രത്യേക ധ്യാനങ്ങളുണ്ട്, പ്രഷർ കുറയ്ക്കുന്ന ധ്യാനം. അത്തരം ധ്യാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൊള്ളാം. പക്ഷെ അത് കുറഞ്ഞാതും നല്ലതാണ്. പക്ഷെ അതാണ് പറയുന്നത്, എന്താണ് കാമരാഗാദി സംയുക്തമായ ധ്യാനം എന്ന് പറയുന്നതാണ്. അല്ലവന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് തന്റെ ശരീരത്തിന്റെ സുസ്ഥിതി, മനസ്സിന്റെ സുസ്ഥിതി, മനസ്സിന് ടെൻഷൻ ഉണ്ടാകാതിരിക്കുക, ഇതിനൊക്കെയുള്ള ധ്യാനം. അവിടെ വരുന്നില്ലേ കാമരാഗങ്ങളൊക്കെ വരുന്നില്ലേ, ചെറിയ ചെറിയ താല്പര്യങ്ങൾ വരുന്നില്ലേ. അപ്പൊ അതൊക്കെ ഇല്ലാതെ വരുന്ന ധ്യാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് പരസ്യമായി പറയാൻ പറ്റുമോ? പറയാനും പറ്റത്തില്ല. അപ്പൊ ആ അത്തരത്തിലുള്ള അഹങ്കാര ബലങ്ങളെ ത്യജിച്ച ധ്യാനം, ദർപ്പം ദർപ്പോ നാമ ഹർഷാന്തരഭാവി ധർമാതിക്രമഹേതു ഹൃഷ്ടോ ഹൃഷ്യതി ദൃപ്തോ ധർമ്മമതിക്രാമതി. ഹർഷം, സാധാരണ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ധ്യാനം സന്തോഷിക്കാനുള്ളതാണ്, ആനന്ദത്തിന് വേണ്ടി ധ്യാനിക്കുന്ന ഒന്നാണ്. അപ്പൊ ധ്യാനിച്ച് ആനന്ദിക്കുന്നവരുണ്ട് എന്നാണ് ഇവിടെ ആ ധ്യാനത്തെക്കുറിച്ചല്ല പറയുന്നു. ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, എത്ര വലിയ ധ്യാനത്തെ നമ്മൾ ആനന്ദത്തെ പ്രാപിച്ചു കഴിഞ്ഞാലും അത് സാധിശയമാണോ? ഏതിലൂടെ പ്രാപിച്ചാലും ശരി, മനുഷ്യൻ അങ്ങനെയല്ല, അവന് ചെറിയ ചെറിയ ആനന്ദം ധ്യാനത്തിലൂടെ കിട്ടും, അതിനുവേണ്ടി ധ്യാനിക്കുന്നു. പക്ഷെ അങ്ങനെ ആനന്ദിച്ചാൽ എന്തുവരും? ഹൃഷ്ടോ ദൃപ്യതി ദൃപ്തഹ ധർമ്മം അതിക്രാമതി വിധി സ്മരണാത്. ഹൃഷ്ടന് അവൻ ആനന്ദിച്ചാൽ അതിൽ അവന് അഭിമാനം വരും, ഞാൻ ആനന്ദമുള്ളവനാണ്. ആനന്ദിച്ചു കഴിഞ്ഞാലോ അവന്റെ വിവേകം നഷ്ടപ്പെടും. ധർമ്മം അതിക്രാമതി വിധി സ്മരണാത് എന്ന് സ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ധ്യാനങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. നമുക്കൊരു ചെറിയ ആനന്ദത്തെ ഉണ്ടാക്കിത്തരിക, ചെറിയൊരു സന്തോഷം ഉണ്ടാക്കിത്തരിക, പിന്നെ അതിലൊരു അഭിമാനം തോന്നുക, അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇതിനപ്പുറം എന്താ? എന്തോന്നും മോക്ഷം ചില പറയുമല്ലോ. മോക്ഷം എന്താണ്? അതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഈ ലോക ജീവിതം തന്നെ പരമസുഖമാണ്, ഇത് മതി, ഇവിടെ തന്നെ ആനന്ദത്തിനുള്ള പല കാര്യങ്ങളുണ്ട്. ആ ആനന്ദം മറ്റു കാര്യങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ധ്യാനിച്ച് നേടും ആനന്ദം. അങ്ങനെ നമ്മൾ ലൗകികമായ വിഷയങ്ങളിലൂടെ നേടുന്ന ആനന്ദത്തിന് പകരം മറ്റേതെങ്കിലും മാനസികമായ അഭ്യാസത്തിലൂടെ നേടുന്ന ആനന്ദം, അതെല്ലാം ഇവിടുത്തെ ധ്യാനഫലമായി പറയുന്നു. അതെല്ലാം ഇവിടെ ധ്യാനനിഷ്ഠൻ അതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നു. കാമം, ഇച്ഛാം, ക്രോധം, ദ്വേഷം, ഇതിനെല്ലാം അവലംബിച്ചുകൊണ്ടാണ് മനുഷ്യൻ ധ്യാനിക്കുന്നത്. നമ്മൾ ധ്യാനം പഠിപ്പിക്കുമ്പോൾ ആരോടെങ്കിലും പറയാറുണ്ടോ, നിന്റെ ക്രോധത്തെ ഉപേക്ഷിക്കണം, കാമത്തെ ഉപേക്ഷിക്കണം? നമ്മൾ തിരിച്ച് എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ധ്യാനമെന്ന് പറയുന്നത് കാമത്തെ ഉപേക്ഷിക്കാനല്ല, എങ്ങനെ നല്ല രീതിയിൽ കാമമാകാം, എത്ര നല്ല മെച്ചമായി ക്രോധം ദേഷ്യം ആകാം, അതിനുള്ള ധ്യാനമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങളാരുമല്ല, ഇന്നത്തെ ലോകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നു. ഇന്ന് ധ്യാനം പഠിപ്പിക്കുന്നത് പറയുന്ന എന്താണ്? ഇന്നത്തെ ലൗകികമായ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടി പഴയ ഋഷിമാര് കണ്ടുപിടിച്ച വിദ്യ എന്നാണ് ധ്യാനത്തിന് കൊടുക്കുന്ന പുതിയ നിർവചനം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ജീവിക്കുക, അല്പം ധ്യാനം കൂടി കൂട്ടിച്ചേർക്കുള്ളൂ, അപ്പൊ ജീവിതം സുഖപൂർണമായി തീരും എന്നെ ആൾക്കാർ ഉപദേശിക്കുന്നു. അപ്പൊ കാമക്രോധാദികളെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പോഷിപ്പിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ ആനന്ദകരമാക്കുക, അതെല്ലാം ഇവിടെ പറയുന്നു. അതെല്ലാം വിട്ടിട്ട് അതിൻ്റെ എല്ലാം തലത്തിനപ്പുറം അത് പറഞ്ഞാൽ ആള് കൂടും. കാമക്രോധാദികളെ വിട്ടിട്ടാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ആളെ കിട്ടത്തില്ല. ആള് കൂടത്തില്ല, കട കൂട്ടേണ്ടി വരും. ഇവിടെ പക്ഷേ അതാ പറയുന്നു, ഭഗവാൻ പറയുന്നതാണ് കാമക്രോധങ്ങളുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. ധ്യാന നിഷ്ഠയിൽ അതിനൊന്നും സ്ഥാനമില്ല, അതെല്ലാം അവിടെ പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു. പരിഗ്രഹം ഇന്ദ്രിയ മനോഗത ദോഷ പരിത്യാഗേവി ശരീരധാരണ പ്രസംഗേന ധർമാനുഷ്ഠാന നിമിത്തേന വാ ബാഹ്യ പരിഗ്രഹപ്രാപ്തം ച വിമുച്യ. ആ ധ്യാന നിഷ്ഠനായ യോഗിയിൽ യാതൊരു പരിഗ്രഹങ്ങളും ഇല്ല, യാതൊരു സമ്പാദ്യങ്ങളുമില്ല. അത് വിശദീകരിക്കുന്നു, ഇന്ദ്രിയ മനോഗത ദോഷ പരിത്യാഗേവി. നേരത്തെ പറഞ്ഞു നോക്കും മനസ്സിലായി, ഇന്ദ്രിയ മനോഗത ദോഷങ്ങളെല്ലാം പരിഗ്രഹിച്ചു. എന്താണ് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം എല്ലാം പരിഗ്രഹിച്ചു. എല്ലാ പരിഗ്രഹങ്ങളും അതാണ് പരിത്യജിച്ചു, അതെല്ലാം അവിടെ നിന്ന് കളഞ്ഞു. ധ്യാന നിഷ്ഠനായി ശരീരധാരണ പ്രസംഗേന എന്തെങ്കിലും പരിഗ്രഹിച്ചാണ്, പുറമേ നിന്ന് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് അതും പാടില്ല. ശരീരധാരണ പ്രസംഗേന ഇനി അതല്ല, ധർമാനുഷ്ഠാന നിമിത്തേന, ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദിച്ചാൽ പറയുന്നു, അതുമില്ല. വാ ബാഹ്യ പരിഗ്രഹപ്രാപ്ത തം ച വിമുച്യ, സർവപരിഗ്രഹങ്ങളെയും വിമുച്ച ത്യജിച്ചിട്ട് എന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള സമ്പാദ്യങ്ങളുമില്ലാതെ പരിത്യജ്യ വിമുച്യ പരമഹംസ പരിവ്രാജകോ ഭൂത്വ. പ്രഭാഷികാരൻ ഇവിടെ തന്റെ സിദ്ധാന്തത്തിൽ കൊണ്ടെത്തിക്കുകയാണ്, പരമഹംസ പരിവ്രാജകനായി സർവവും പരിത്യജിച്ച് വ്രജനം ചെയ്യുന്നവനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനായി. ദേഹ ജീവന മാത്രേവി നിർഗത മമഭാവോ നിർമ്മമനായി, ദേഹജീവന മാത്രത്തിൽ കൂടി കേവലം ശരീരം നിലനിർത്തുന്ന കാര്യങ്ങളിൽ കൂടി മമതയില്ലാത്തവനായി, ഒരു തരത്തിലും മമതയില്ലാത്തവനായി. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച്, ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയും. ഒന്ന്, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, ഇത്രയും. രണ്ടാമത് പറയുന്നു പരിഗ്രഹം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ആന്തരികമായ ത്യാഗത്തെയാണ് പറയുന്നത്, ഇതിനെല്ലാം ത്യജിക്കുന്നു. പരിഗ്രഹം എന്ന് പറയുമ്പോൾ വിമുച്യ ബാഹ്യമായ ത്യാഗത്തെ കുറിച്ച് പറയുന്നു. ആ ബാഹ്യമായും സർവത്തെയും ത്യജിച്ചിട്ട് രണ്ടും പറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ സന്യാസത്തിൽ യോജിപ്പിക്കുന്നത്, അതാണ് ഇവിടെ പരമഹംസ പരിപ്രാജകൻ എന്ന് യോജിപ്പിച്ചത്. ആ ബാഹ്യമായ ത്യാഗത്തെ കൂടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ നിർമ്മമനായി, അതേവ ശാന്ത ഉപരതനായി, യഹ സംഹൃത ഹർഷായാസോ ജ്ഞാനനിഷ്ഠ. ഹർഷായാസങ്ങളെല്ലാം വിട്ടവനായി, നശോചതിനകാംക്ഷതി. അടുത്തു പറയും നശോചതിനകാംക്ഷതി, അതാണ് ഇവിടെ പറഞ്ഞത്. സംഹൃത ഹർഷായാസനായി, യതിയായി, ജ്ഞാനനിഷ്ഠനായി ഇരുന്നു, അതാണ് സാധനയുടെ അവസാനം. സർവപരിഗ്രഹത്യാഗം. ബ്രഹ്മഭൂയായ ബ്രഹ്മഭവനായ കൽപ്പതേ സമർത്ഥോ ഭവതി. അവൻ ബ്രഹ്മഭവനത്തിന് സമർത്ഥനായിത്തീരുന്നു. ഇവിടെ ഒരു സംശയം വരാം. ഇവിടെ ബാഹ്യ പരിഗ്രഹത്യാഗത്തെ കുറിച്ച് പറഞ്ഞു. ആ പരിഗ്രഹത്യാഗം ആണ് ബ്രഹ്മനിഷ്ഠയെന്ന് പറഞ്ഞു. അപ്പോ ജനകന്റെയും മറ്റു ഉദാഹരണം എടുത്തിട്ട് ചെന്ന് ചോദിക്കും. ഇവിടെ പറഞ്ഞതെല്ലാം ബാക്കിയെല്ലാം നമുക്ക് അവിടെ യോജിക്കുക. എന്താണ് അഹങ്കാരം, പരന്തർപ്പം, കാമം, ക്രോധം എല്ലാം അവിടെ പരിഗ്രഹിച്ചു, പക്ഷെ അവിടെ ഉപേക്ഷിച്ചു, പക്ഷെ പരിഗ്രഹത്യാഗം അവിടെ ഇല്ലല്ലോ. അപ്പൊ ഇതെങ്ങനെ യോജിക്കും? ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ അവിടെ പരിഗ്രഹത്യാഗമില്ല. കക്ഷികാരവിടെ വ്യാഖ്യാനിച്ച എന്താണ്? ബാഹ്യ പരിഗ്രഹത്തെ ഉപേക്ഷിക്കുന്നു, ധർമാർത്ഥം പോലും ഒന്ന് സ്വീകരിക്കാൻ പാടില്ല. പിന്നെ അതെങ്ങനെ ശരിയാകും? അതവിടെയെങ്കിലും ശരിയാകുന്നില്ലെങ്കിൽ അത് ശരിയാകുന്നിടത്ത് ശരിയാക്കിക്കൊള്ളുക. ആ പരിഗ്രഹത്യാഗം ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇല്ലാതെ ശരി തന്നെയാണ്. ശ്രീകൃഷ്ണനില്ല, ജനകനില്ല, പക്ഷെ സുഖബ്രഹ്മശീലമുണ്ട്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിലും ആ പരിഗ്രഹത്യാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പരിഗ്രഹത്യാഗത്തെക്കുറിച്ചും കൂടി ചർച്ച ചെയ്യുന്നു. അതിനൂടെ ഭാഷകാരം പറഞ്ഞു പരമഹംസ പരിമ്രാജകൻ. അങ്ങനെ രണ്ടു തരത്തിൽ സംഭവിക്കും, ജനകനെപ്പോലെയാകാം, സുഖനെപ്പോലെയാകാം. ഒരിടത്ത് പരിഗ്രഹത്യാഗം വന്നു, മറ്റിടത്ത് അങ്ങനെയുള്ള അഹങ്കാര ത്യാഗം വന്നു, രണ്ടും ആകാം. അത് എങ്ങനെയാകുന്നു? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശ്രീകൃഷ്ണനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. കാരണം അതൊരു അവതാര കൃത്യം എന്നുള്ളതിലേക്ക് അതിന് മാറ്റി നടക്കും. പക്ഷെ ജീവന്മാരുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ ജനകനെപ്പോലെ പരിഗ്രഹത്തോട് കൂടിയ ത്യാഗം, അല്ലെങ്കിൽ ശിവബ്രഹ്മഷിയെപ്പോലെ പരിഗ്രഹം പെട്ടിട്ടുള്ള ത്യാഗം. രണ്ടിനും ശാസ്ത്രം പ്രമാണമാണ്. ആ രണ്ടാമത്തതിനാണ് ശിവബ്രഹ്മഷിയുടെ ത്യാഗം. അതിനാണ് ഇവിടം പറയുന്നത്. അങ്ങനെയും ആകാം, സർവപരിഗ്രഹ ത്യാഗം വരാം. അതും എവിടെ? ആ പറയുന്നത് പോലും ജ്ഞാനനിഷ്ഠയിലാണെന്ന് ഓർക്കണം. ജ്ഞാനനിഷ്ഠയിൽ അത്തരം ഒരു ത്യാഗം വരാമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അതിനൊരു ഉപായമായി സ്വീകരിക്കാനല്ല. ഉപായമായി ഇവിടെ നിർദ്ദേശിക്കുന്നത് കർമ്മയോഗ അഭ്യാസമാണ്. അങ്ങനെ അതിലൂടെ നൈഷ്കർമ്മ്യസ്ഥിതിയെ പ്രാപിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടു വഴിയാകാം. ഒന്നുകിൽ ജനകനെപ്പോലെ പരിഗ്രഹമാകാം, അല്ലെങ്കിൽ ശിവനെപ്പോലെ പരിഗ്രഹത്യാഗമാകാം. രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ടായാലും എന്തുവരുന്നു? ബ്രഹ്മഭൂയായ ബ്രഹ്മഭവനായ കൽപ്പതേ സമർത്ഥോഭൂതി. അവൻ ബ്രഹ്മഭവനത്തിന് യോഗ്യനായിത്തീരുന്നു, അതിന് മുക്തനായിത്തീരുന്നു. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ഭൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീന് വിഷയാൻ സ്ഥിത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഭാസീ യതവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. കൃഷ്ണ.